പ്രകൃത ഏതാവത്വം ഹി പ്രതിഷേധതി തതോ ബ്രവീതി ച ഭൂയഃ ഏവം പ്രാപ്തി ബ്രഹ്മനാതാവത് ഉഭയ പ്രതിഷേധോ ഉപദ്ധതി ശൂന്യവാദ പ്രസംഗാത്. ഇവിടെ സിദ്ധാന്തഭാഗം പറയുകയാണ്. ഇവിടെ ദേഹരൂപം ബ്രഹ്മണോ എന്ന് പറഞ്ഞു, മൂർത്താമൂർത്തം, അതിനെയും നിഷേധിക്കുക, ബ്രഹ്മത്തെയും നിഷേധിക്കുക, അതല്ല. അങ്ങനെ വന്നാൽ ശൂന്യവാദ പ്രസംഗം. പിന്നെന്താണ് സിദ്ധാന്തം? കിഞ്ചിദ്ധി പരമാർത്ഥം ആലഭ്യ അമര അപരമാർത്ഥ പ്രസിദ്ധതി യഥാരജ്വാദിഷു സർപ്പാദ. നിഷേധിക്കുന്നിടത്ത് സാധാരണ പരമാർത്ഥത്തെ ഒന്നിനെ ആശ്രയിച്ചിട്ട്, സത്യത്തെ ഒന്നിനെ ആശ്രയിച്ചിട്ട് അസത്യത്തെ നിഷേധിക്കുന്നു. ഉദാഹരണം പറഞ്ഞു, രജ്വാദിഷു സർപ്പാദയോ നായം സർപ്പ എന്ന് പറയുന്നു. ഇപ്പൊ പാടെ നിഷേധിക്കുകയല്ല. അതുപോലെ ഇവിടെയും നേത്തി നേത്തി സത്യത്തെ ആശ്രയിച്ചിട്ട് അസത്യത്തെ നിഷേധിക്കുന്നു എന്നിറക്കണം. ആണ് കിഞ്ചിദ്ധി പരമാർത്ഥം ആലംബ്യ പരമാർത്ഥത്തെ ആശ്രയിച്ചിട്ട് ആ പരമാർത്ഥ പ്രതിഷേധിതി അസത്യത്തെ നിഷേധിക്കുന്നു. ഇതരജ്വാദിഷ സർപ്പാദി തച്ച പരിശിഷ്യമാണ് കസ്മിൻചിത് ഭാവേ അവകൽപ്പിതി. നിഷേധിക്കുമ്പോൾ അവിടെ ഭാവമായി ഒന്ന് അവശേഷിക്കുന്നു. എന്നുവെച്ചാൽ ശൂന്യത്തിന് നേരെ വിരുദ്ധമായതാണ് ഭാവം, അഭാവത്തിന് വിരുദ്ധമായതാണ് ഭാവം. അപ്പൊ ശൂന്യം എന്ന് പറയുമ്പോൾ ഇവിടെ സർവഭാവം. അങ്ങനെ നിഷേധിച്ചാലും ഒരു ഭാവത്തെ ആശ്രയിച്ചേ നിഷേധിക്കാൻ കഴിയും. അല്ലെങ്കിൽ ശൂന്യം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഒരു ഭാവത്തെ ആശ്രയിച്ചേ ശൂന്യമുള്ളൂ, ശൂന്യം നിലനിൽക്കത്തില്ല. ഇതാണ് ഭാഷ്യകാരൻ ശൂന്യവാദത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന യുക്തി. എന്തിനെ ആശ്രയിച്ച് ശൂന്യം എന്ന് പറയുന്നത്? ശൂന്യം എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. എന്തിനെ ആശ്രയിച്ച് നിങ്ങൾ നിഷേധിക്കുന്നു? എന്തിൽ നിഷേധിക്കുന്നു? ഇതിനൊക്കെ സമാനം പറയേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു ഭാവത്തെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ നിഷേധത്തിന് അർത്ഥമില്ല. അതാണ് പരിശിഷ്യമാണേ കസ്മിൻചിത് ഭാവേ, കസ്മിൻചിത് ഭാവേ പരിശിഷ്യമാണേ. ഒരു ഭാവം ശേഷിച്ചാലേ അവകൽപ്യതേ യുക്തമാകത്തുള്ളൂ നിഷേധം. ഉഭയപ്രതിഷേധേ തൂ കോ അന്യോ ഭാവ പരിശിഷ്യേ അപരിശിഷ്യമാണേ ച അന്യസ്മിൻ ഇത്രഹ പ്രതിഷേധം ആരഭ്യതേ. പ്രതിഷേധം അശക്യത്വ തസ്യ പരമാർത്ഥത്വ പത്തേഹേ പ്രതിഷേധാനുപത്തി. പാടെ നിഷേധിക്കുക, ഭാവത്തെയും അഭാവത്തെയും നിഷേധിക്കുക. പറഞ്ഞത് തത് പ്രതിഷേധം ച പ്രതിഷേധം താഴെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. പരിശിഷ്യമാണ് കസ്മിൻചിത് ഉഭയപ്രതിഷേധ എല്ലാം അങ്ങ് പാടെ നിഷേധിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്യോ ഭാവ പരിശേഷ പിന്നെ ഏത് ഭാവമാണ് ശേഷിക്കുന്നത്? ഭാവവും അഭാവവും രണ്ടുണ്ടെങ്കിലേ നിഷേധിക്കാൻ പറ്റും. നിഷേധിച്ചാൽ അഭാവം എന്നർത്ഥം കിട്ടത്തുള്ളു. രണ്ടിനെയും നിഷേധിച്ചു കഴിഞ്ഞാൽ കോ അന്യം ഭാവ പരിശിഷ്യ, ഏത് ഭാവമാണ് അവശേഷിക്കുന്നത്? അപരിശിഷ്യമാണേച അന്യസ്മിൻ യസ്റ്റ ഇതരഹ പ്രതിഷേധം ആരഭ്യത. ഒന്ന് ശേഷിക്കാതെ മറ്റൊന്നിനെങ്ങനെ നിഷേധിക്കും? ഭാവം ശേഷിക്കാതെ എങ്ങനെ അഭാവം എന്ന് വെച്ചാൽ ഭാവ അഭാവങ്ങൾ ആപേക്ഷികമാണെന്നർത്ഥം. അഭാവത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ ഭാവത്തെക്കുറിച്ച് ജ്ഞാനം വേണം. ഭാവത്തെക്കുറിച്ച് ജ്ഞാനമുള്ളത് കൊണ്ടാണ് അഭാവത്തെക്കുറിച്ച് പറയുന്നത്. ഭാവം നിഷേധിക്കുമ്പോൾ ഭാവം വരും. എന്തുകൊണ്ട്? താർക്കികന്മാർ പറയും അഭാവ പ്രതിയോഗിയായി ഭാവം ശേഷിക്കും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഭാവബുദ്ധിയില്ലാതെ അഭാവ സാധ്യമുണ്ട്. സർവശൂന്യം എന്ന് പറയുമ്പോൾ സർവത്തിൻ്റെ ശൂന്യം, ഈ സർവം എന്താ എന്ന് ചോദിക്കും. സർവം എന്ന് പറയുന്നത് എന്താ? സർവം എന്ന് പറയുന്നത് ശൂന്യമാണെങ്കിൽ ശൂന്യശൂന്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ശൂന്യത്തിൻ്റെ ശൂന്യം, അതിനെന്താ അർത്ഥമുള്ളത്? ശൂന്യത്തിന് പിന്നെ ഒരു ശൂന്യത്തിൻ്റെ ആവശ്യമുണ്ട്. ശൂന്യം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം പൂർണ്ണമായില്ലെങ്കിൽ പിന്നെ ശൂന്യ ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയുന്നത്? ഒന്നോ രണ്ടോ മൂന്നോ സീറോ സീറോ തന്നെ. അല്ല, സർവശൂന്യം എന്ന് പറയുമ്പോൾ സർവത്തിൻ്റെയും ശൂന്യം എന്നാണ് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഏതിനാണ് നിഷേധിക്കുന്നത്? സർവത്തെയും. അതിനെന്തുകൊണ്ട് ശൂന്യം എന്ന് പറയുന്നു? അത് ഭാവമായതുകൊണ്ടാണ്. അപ്പം ഭാവത്തെ അംഗീകരിച്ചല്ലേ ശൂന്യത്തെ പറയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ സർവം എന്തിനു പറഞ്ഞു? സർവം ഏതിനെ പറയുന്നു? അല്ല, ഞങ്ങൾ സർവം എന്ന് പറയുന്നത് ശൂന്യത്തെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെന്തിനും നിഷേധിക്കുന്നു? ശൂന്യ ശൂന്യത്തിന് എന്താ അർത്ഥം? അപ്പോൾ ശൂന്യത്തെ വീണ്ടും നിഷേധിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ശൂന്യം ശൂന്യമേ അല്ലെന്നർത്ഥം. ശൂന്യത്തെ നിഷേധിക്കേണ്ടി വരുന്നുവെങ്കിൽ ശൂന്യം ശൂന്യമല്ല, അതുകൊണ്ടാണ് നിഷേധിക്കേണ്ടി വരുന്നത്. അപ്പോൾ പറയുന്നതിനൊന്നും അർത്ഥമില്ലാതെ വരും. ശൂന്യവാദം, ശൂന്യം എന്നെല്ലാം പറയുന്ന വെറും ഒരു അർത്ഥശൂന്യമായ കൽപ്പന മാത്രമാണ്. പിന്നെ പറയാം സർവവും ശൂന്യമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നിടത്ത് എന്താ? അപ്പോൾ ഈ കാണുന്ന സർവവും ഓരോന്നോരോന്നായിട്ട് നശിക്കും. അങ്ങനെ എല്ലാ ഒരു കാലത്ത് ഇതെല്ലാം നാശത്തിലേക്ക് പോവും. മാർത്ഥത്വ ശൂന്യം എന്ന് പറയാം. അപ്പോൾ ഭാവമായിരുന്നാണ് അഭാവത്തെ പ്രാപിക്കുന്നത്. അങ്ങനെ ഭാവം അഭാവത്തെ പ്രാപിക്കുകയാണെങ്കിൽ തിരിച്ചും പറയാം അഭാവമുള്ള ഒരു കാലത്ത് ഭാവമായി തീരും. അങ്ങനെയും പറയാം, അത് സ്വീകാര്യമാണ്. എന്നുവെച്ചാൽ അവിടെ അഭാവം എന്ന് പറയുമ്പോൾ, ശൂന്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയ വിഷയമാകുന്നില്ലെന്നേ ഉള്ളൂ, ഇതില്ലാതാകുന്നു എന്നർത്ഥമില്ല. ഒരു വസ്തു ഇന്ദ്രിയത്തിന് വിഷയമാകുന്നില്ല. കാര്യങ്ങളെല്ലാം നശിക്കുന്നു, കാര്യരൂപത്തിൽ അത് ഇന്ദ്രിയ വിഷയമാകുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അപ്പോഴും കാരണരൂപത്തിലിരിക്കും. അപ്പോൾ ഈ ഇതെല്ലാം കാര്യമാണ് പ്രപഞ്ചം. അതൊരു കാലത്ത് ശൂന്യമാകും എന്ന് പറഞ്ഞാൽ കാരണരൂപത്തിലിരിക്കും. അപ്പോൾ കാരണം എന്ന് പറയുന്ന ഭാവമാണ്. അതുകൊണ്ടാണ് ഇവിടെ അദ്വൈതത്തിൽ അവ്യാകൃതത്തിൽ നിന്ന് സൃഷ്ടി എന്ന് പറയുന്നത്. അവ്യാകൃതത്തിൽ നിന്ന് വ്യാകൃതം, നാമരൂപങ്ങൾ പ്രകടമാകാതിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് സൃഷ്ടി, അത്രേ പറയാൻ പറ്റും. അല്ല, ശൂന്യത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി എന്തിനെ ആശ്രയിച്ച് ഉണ്ടായി? നാമരൂപങ്ങൾ, അതിനൊരാശ്രയം വേണ്ടേ? അത് മുമ്പ് ശൂന്യഭാവത്തെ നിഷേധിച്ചെടുത്തെല്ലാം പറഞ്ഞിട്ടുള്ളു. അതാണ് തച്ച പരിചയം. ഉഭയപ്രതിഷേധത്തോ കോ ന്യോ ഭാവോ പരിശേഷിത ഭാവത്തെയും അഭാവ ഇവിടെ മൂർത്ത അമൂർത്തങ്ങളെയും ബ്രഹ്മത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ കോ അന്യോ ഭാവ പരിശേഷിത, പിന്നെന്താ ഇവിടെ ഭാവം വിശേഷിക്കുന്നത്? അപരിശിഷ്യമാണ് അന്യസ്മിൻ ഇതര പ്രതിഷേധം ആരംഭ്യതേ പ്രതിഷേധം അശക്യത്വ തസ്യവ പരമാർത്ഥത്വാപത്തെ. ഏതെങ്കിലും ഒന്ന് ശേഷിച്ചില്ലെങ്കിൽ, ഒന്നുകിൽ മൂർത്താമൂർത്തമായ പ്രപഞ്ചം ശേഷിക്കുന്നു, അല്ലെങ്കിൽ ബ്രഹ്മ ശേഷിക്കുന്നു. ഒന്നും ശേഷിച്ചില്ലെങ്കിൽ ഇതര പ്രതിഷേധം ആരംഭ്യതേ, പിന്നെ നിങ്ങൾ എന്തിനാ നിഷേധിക്കുന്നു? ഏതെങ്കിലും ഒന്ന് വേണ്ടേ നിഷേധിക്കുക? നിഷേധ പ്രതിയോഗി വേണ്ടേ? അല്ലാതെ ഇല്ല എന്ന് എന്തിനു പറയുന്നു? ചുരുക്കത്തിൽ അതാണ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തിനെന്ന് പറയേണ്ടി വരും. അന്യസ്മിനെ ഇതര പ്രതിഷേധം ആരംഭിതേ, ഒന്നിനെ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ, രണ്ടിൽ ഒന്നിനെ പ്രതിഷേധിച്ചാൽ എന്താണ് പ്രതിഷേധം അശക്യത്വ? രണ്ടും ഇല്ലെങ്കിൽ പ്രതിഷേധം സാധ്യമല്ല, ഇല്ലാത്തതിനും നിഷേധിക്കാൻ ഒക്കത്തുണ്ട്. തസ്യവ പരമാർത്ഥത്വാപത്തെ. അപ്പോ ഏതിനാണോ നിങ്ങൾ നിഷേധിക്കുന്നത് അത് സത്താണെന്ന് പറയേണ്ടി വരും. സത്തിനെ നിഷേധിക്കുന്നു, ഇല്ലാത്തതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. പ്രതിഷേധാനുഭവത്തെ, അതുകൊണ്ട് തന്നെ നിഷേധവും സാധ്യമല്ല. ഇതിനകത്ത് ശൂന്യം എന്ന് പറയുന്നത് അസംഭവമാണ് എന്നുള്ളതിനെ എല്ലാ വ്യക്തിയും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഭാഷകാലിന് ശേഷം ശൂന്യവാദികൾ തന്നെ ശൂന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ ഇല്ലാത്തത് നിഷേധിക്കുന്നത് അങ്ങനെ പറയത്തില്ല. സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തത് അത്തരത്തിലെല്ലാം പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്വൈതികൾക്ക് സമ്മതമാണ്. നാം ഈ ബ്രഹ്മപ്രതിഷേധ ഉപദ്ധ്യത ബ്രഹ്മത്തെ ബ്രവാണി ഇത്യാദി ഉപക്രമവിരോധം. ഇവിടെ ബ്രഹ്മത്തെ നിഷേധിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് ഇതിനു മുമ്പ് പറഞ്ഞു, മൂർത്താമൂർത്തങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അവിടെ തന്നെ പറഞ്ഞു ബ്രഹ്മത്തെ ബ്രഹ്മാണിത. ആ ബ്രഹ്മത്തെക്കുറിച്ച് നിനക്ക് പറയാൻ പോവുകയാണ്, ബ്രഹ്മത്തെ നിന്നെ ബോധിപ്പിക്കുകയാണ് ഇന്നതാണെന്ന്. ബ്രഹ്മത്തെ നിഷേധിക്കുകയല്ല, ബോധിപ്പിക്കുകയാണ്. നിഷേധിക്കണമെങ്കിൽ പിന്നെ എന്താ ബോധിപ്പിക്കാം? സ്വാമി, ആദ്യത്തെ വരിയിൽ ഒന്നിനെയും പ്രതിഷേധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ബ്രഹ്മത്തെ പ്രതിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞതിനാ? ആദ്യം ഒന്നിനെയും പ്രതിഷേധിക്കാൻ പറ്റില്ല എന്നിട്ട് പിന്നെ ആദ്യം ഒന്നിനെയും പ്രതിഷേധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ബ്രഹ്മത്തിനെ പ്രതിഷേധിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തിനാ? ഒരുപക്ഷെ പറയുകയാണ് സർവപ്രതിഷേധമാണ് ഞങ്ങൾ പറയുന്നത്, അല്ലെ ശൂന്യാകത്തുള്ളു. ശൂന്യമാണെങ്കിൽ സർവത്തെയും പ്രതിഷേധിക്കുന്നു. അപ്പൊ ചോദിക്കുന്നു, ഏതിനാ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു? പ്രപഞ്ചത്തെയാണോ ബ്രഹ്മത്തെയാണോ? രണ്ടിനെയും പ്രതിഷേധിക്കുന്നു. രണ്ടിനെയും പ്രതിഷേധിക്കാൻ സാധ്യമല്ല പറഞ്ഞു. അപ്പൊ രണ്ട് ശൂന്യമാണെങ്കിൽ പിന്നെ എന്തിനാ പ്രതിഷേധിക്കുന്നു? അതിന് ഒന്നിനെ പ്രതിഷേധിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഏത് പ്രപഞ്ച ഭാഷകാരൻ നേരത്തെ പറഞ്ഞു, സത്യത്തെ നിഷേധിക്കാൻ ഒക്കില്ല, അസത്യത്തെ നിഷേധിക്കാം. അസത്യത്തെ അസത്യം എന്ന് ബോധിപ്പിക്കുന്നതിന് അത് നിഷേധിക്കും. സത്യത്തെ എങ്ങനെ നിഷേധിക്കും? ഇവിടെ ബ്രഹ്മത്തെ നിഷേധിക്കാൻ ഒക്കത്തില്ല. അസന്നേവ സ ഏവ ഭവതി അസത് ബ്രഹ്മേരി വേദച്ചേ. അസന്നേവ സ ഭവതി ഏവന്നില്ല. അസന്നേവ സ ഭവതി അസത് ബ്രഹ്മേരി വേദച്ചേ. തൈത്തിരിയത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി അസത് ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? താനില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ബ്രഹ്മം താനാണല്ലോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനില്ലെന്നാണ്. ഞാനില്ലെന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ലാത്തവനങ്ങനെ പറയും ഞാനില്ല, ഉള്ളതുകൊണ്ടല്ലേ പറയുന്നു. അസദ്ബ്രഹ്മേതി വേദിച്ച് അസദ്ബ്രഹ്മ എന്നാണ് അറിയുന്നതെങ്കിൽ അസന്നൈവ സഭവതി, അവൻ അസത്താവും. അവൻ അസത്തായാൽ പിന്നെ എന്തെങ്കിലും വ്യവഹാരം സാധ്യമാണോ? ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ കഴിയത്തില്ല. ഇത്യാദി നിന്ദ വിരോധ, അത് തൈത്തിരിയ ശ്രുതി തന്നെ നിഷേധിക്കുന്നു. അതുകൊണ്ട് ശൂന്യം, സർവശൂന്യം, ശൂന്യത്തിൽ നിന്നെല്ലാം ഉണ്ടായി എന്നെല്ലാം പറയുന്നത് അത് ചിന്തിച്ച് പറയുന്നതല്ല, വെറുതെ ഒരു ഭംഗി വാക്ക് പറയും. അസ്ഥിത്യവോ ലബ്ധവ്യ ഇത്തി അവധാരണ വിരോധ എന്ന് പറയും. അസ്ഥി എന്ന് തന്നെ മനസ്സിലാക്കണം, സത്തായിട്ട് തന്നെ മനസ്സിലാക്കണം, ശൂന്യമായിട്ട് തന്നെ കുറിച്ചുള്ള അനുഭവ സത്താണ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അനുഭവ സത്താണ്. ആ സത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. തന്നിൽ അനുഭവിക്കുന്ന സത്ത്, പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്ന ആ സത്ത, അതെന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തിനെയാണ് നിഷേധിക്കേണ്ടത്, എന്താണ് നിഷേധിക്കാൻ കഴിയാത്തത്, അത് മനസ്സിലാവും. നമ്മുടെ അസ്ഥിതി ഏവ അവധാരണം ഉറപ്പിച്ചു പറയണം, സത്യം നിഷേധിക്കാൻ സാധ്യമേ അല്ല. സത്യയിൽ എന്താണോ കൽപ്പിച്ചിരിക്കുന്നത് നിഷേധിക്കാം. സർവവേദാന്തം വ്യാകോപ പ്രസംഗം, സർവ ഉപനിഷത്തിനും നിരോധം വരും, വിരുദ്ധമാകും നിങ്ങളീ പറയുന്നു. വേദാന്തത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല, ഉപനിഷത്തുകൾ അങ്ങനെ വിശദീകരിക്കാൻ പറ്റത്തില്ല. ശൂന്യമായിട്ട് വാങ് മനസ്സ അതീതത്വമുപി ബ്രഹ്മണോ എന്ന അഭാവ അഭിപ്രായണ അഭിധി എന്ന് പറയുന്നു. വാക്കിനും മനസ്സിനും ഒന്നും വിഷയമല്ലാന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. വാക്കിനും മനസ്സിനും വിഷയമല്ലെന്ന് പറഞ്ഞാൽ ശൂന്യമാണ്. അതുകൊണ്ടാണ് വാക്കും മനസ്സും ഒന്നും വിഷയമാക്കുന്നത്. ശൂന്യത്തെ സർവശൂന്യം എന്ന് പറഞ്ഞാൽ പിന്നെ വാക്കും മനസ്സും അങ്ങനെ പ്രവർത്തിക്കും. ആത്യന്തികമായി സർവശൂന്യമാണ് പറയുന്നു. അത് ശൂന്യം എന്ന് പറഞ്ഞാൽ സർവത്തിൻ്റെയും അഭാവം, അതാണ് ആ അഭിപ്രായത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. വാഗ്മനസ്സിന് അതീതമെന്ന് പറഞ്ഞിരിക്കുന്നു. വാഗ്മനസ് അതീതത്വവും ഈ ബ്രഹ്മണോ അഭാവ അഭിപ്രായമാണ്. സർവശൂന്യം എന്നുള്ള അർത്ഥത്തിലല്ല ബ്രഹ്മത്തെ പറഞ്ഞു. നൈഹി മഹത പരികര ബന്ധേന ബ്രഹ്മവിതാപ്നോതി പരം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇത്യവമാതിന വേദാന്തേഷു ബ്രഹ്മ പ്രതിപാദ്യ തസ്യോ പുനര അഭാവോ അവലപ്യേത. വേദം തന്നെ പറയുമോ ബ്രഹ്മം ശൂന്യമാണെന്ന്? എന്തുകൊണ്ട് പറയത്തില്ല? വേദം തന്നെ പറയുന്നു ബ്രഹ്മവിതാപനോതി പരം, ബ്രഹ്മവിത് പരമതത്വത്തെ പ്രാപിക്കുന്നു. ആ തത്വം എന്താണ്? സത്യം ജ്ഞാനം അനന്തം എന്നെല്ലാം പറഞ്ഞിട്ട് അത് ശൂന്യം എന്നങ്ങനെ പറയും. മഹത പരികരബന്ധേന, പരികരബന്ധം അരയും തലയും മുറുക്കി ആണ് പരികരബന്ധം എന്ന് പറയുന്നത്. കച്ച കെട്ടുക, കച്ച, അതിനാണ് പരികരം എന്ന് പറയുന്നത്. ബെൽറ്റ് പോലെ കെട്ടുന്നു പരികരബന്ധം. അത് എന്തെങ്കിലും ആയാസമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു തയ്യാറെടുപ്പാണ്. ശരിയായിട്ട് മുറുകി കെട്ടുക വസ്ത്രമൊക്കെ, അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ വസ്ത്രം അഴിഞ്ഞു പോകാം ഒന്ന്, മറ്റൊന്ന് അതൊരു ബലവുമാണ്. അതിനാണ് പരികരം എന്ന് പറയുന്നത്. ആ പരികര ബന്ധവന് മലയാളത്തിൽ പറയുന്ന ശരിയാണ്, അരയും തലയും മുറുക്കി. എന്നുവെച്ചാൽ സർവ സന്നാഹങ്ങളോടും കൂടി തയ്യാറെടുപ്പോടും കൂടി മഹതാ പരികര ബന്ധേന എന്തു പറഞ്ഞു? ബ്രഹ്മവിദാപ്നോതി പരമെന്ന് ശ്രുതി എന്നെ ഉദ്ഘോഷിച്ചിരിക്കുകയാണ്. സത്യജ്ഞാനം ബ്രഹ്മ, അനന്തം ബ്രഹ്മ, ഇത്യവുമാതിന വേദാന്തേഷു ബ്രഹ്മപ്രതിപാദ്യ, ഇങ്ങനെ ബ്രഹ്മത്തെ ശ്രുതി പറഞ്ഞു. തസ്യോ പുനരഭാവോ അവലപ്യത, അത് അവസാനം എല്ലാം പറഞ്ഞു വന്നിട്ട് അവസാനം പറയണം ശു എന്ന് പറയുന്നു. എന്താ അർത്ഥമുള്ളത്? എന്താൾക്കാരെ പറ്റിക്കാൻ പറയുന്നതാണോ? ഇത് വെറും മതപ്രഭാഷണമല്ല. അവസാനം വരുമ്പോൾ അതിന് വെറു ശുവായി. ഇവിടെ അങ്ങനെയല്ല പറയുന്നു ശ്രുതി. ഒന്നുമില്ലാതെ ശൂന്യതയെ കൊണ്ട് തള്ളുകയല്ല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആദ്യം ഒന്ന് പറഞ്ഞാൽ മതി. ആദ്യമേ ശൂവിൽ തുടങ്ങണം, പിന്നെ ഈ ഒരുപാട് പ്രഭാഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രഭാഷണം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഇത് എവിടെ ചെന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ് എന്നെ ബോധമില്ലാതെ വരും. പിന്നെ അത് ആദ്യം പറഞ്ഞാൽ പോരെ. പ്രക്ഷാണനാധിപങ്കസ്യ ദൂരാത് അസ്പർശനം വരം. ചെറിയ ചവിട്ടി കാല് കഴുകുന്നതിലും നല്ലത് അങ്ങോട്ട് തൊടാതിരിക്കുക, ഒഴിഞ്ഞു പോവുക. ശൂന്യം പറയാൻ വേണ്ടിയിട്ട് ആദ്യം സത്തെന്ന് പറയേണ്ട കാര്യമില്ല, ആദ്യം തന്നെ പറയുക ഇത് ഹി ന്യായ, ഇതൊരു ലൗകിക ന്യായമാണ്. ദേഹത്തെ അഴുക്ക് പറ്റിച്ചിട്ട് കുളിക്കുക, എൻ്റെ ആവശ്യമില്ല. അത് പറ്റിക്കാതിരിക്കുക, കുളിക്കേണ്ട ആവശ്യമില്ല. പ്രതിപാദന പ്രക്രിയ അതോ ഏഷ ഏതോ വാച്ചോ നിവർത്തന്തി അപ്രാപ്തി മനസ്സഹീതി. ഇതൊരു പ്രതിപാദന പ്രക്രിയയാണ്. ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണത്. പല പ്രക്രിയകളിലുണ്ട്, അതിലൊന്നാണത്. ഏതോ വാച്ചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സാസഹ എന്ന് പറഞ്ഞാൽ മറ്റ് വിഷയങ്ങളെ, ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം വിഷയമാക്കുന്നത് പോലെ ബ്രഹ്മത്തെയും അങ്ങനെ വിഷയമാക്കാം എന്ന് ധരിക്കേണ്ട, അത് അവിഷയമാണ്. ജാതി, ഗുണം, ക്രിയ, നാമം, ഇതെല്ലാം ഉള്ള വസ്തുക്കളെ ബുദ്ധിക്ക് വിഷയമാക്കാൻ പറ്റും. ഇതൊന്നുമില്ലാത്തതാണ് തത്വം, പരമാർത്ഥ തത്വം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പരമാർത്ഥ തത്വത്തെ മനസ്സിലാക്കുക, എന്നാൽ അത് നിത്യമായിരിക്കൂ, അത് സർവവ്യാപിയായിരിക്കൂ, അത് പൂർണ്ണമായിരിക്കൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രക്രിയ പറയുന്നത്. മനസ്സും ബുദ്ധിയൊന്നും അവിടെ എത്തുന്നില്ല എന്ന് പറയുന്നു. പിന്നെ അതും പലതരത്തിൽ വ്യാഖ്യാനിക്കും. അസംസ്കൃത മനസ്സ് അവിടെ എത്തുന്നില്ല എന്ന് പിന്നെ വ്യാഖ്യാനിക്കും. ശുദ്ധബുദ്ധി അതിനെ ഗ്രഹിക്കുന്നു, അങ്ങനെ പറയും. അങ്ങനെയെല്ലാം അതുമെല്ലാം പ്രക്രിയകളാണ്. ഇതൊരു പ്രക്രിയ, മറ്റേതും പ്രക്രിയയാണ്. മനസ്സെത്തുന്നില്ല അതുകൊണ്ട് ശൂന്യം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. അങ്ങനെയാണെങ്കിൽ മനസ്സ് വേദമാപ്തവ്യം, മനസ്സുകൊണ്ട് തന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നതോ? ദൃശ്യതേതു അഗ്നിയാ ബുദ്ധിയോ, അതിസൂക്ഷ്മ ബുദ്ധി കൊണ്ട് ഇതിനെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതും മനസ്സിലാകണം. അപ്പോൾ അതൊരു ഭാവവസ്തു ആയതുകൊണ്ടാണ്, ശൂന്യമല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഗ്രഹിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. എന്നാൽ പ്രാകൃത ബുദ്ധികൾക്കത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. സൂക്ഷ്മ ബുദ്ധി ആയാൽ തന്നെ അതിനെ വിഷയമായി ഗ്രഹിക്കാൻ കഴിയത്തില്ല. അങ്ങനെ പല പ്രക്രിയകളും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഏതുത്തം ഭഗതി വാങ് മനസ്സാതീതം ആ വിഷയ അന്തപ്പാതി പ്രത്യേകാത്മഭൂതം നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം ബ്രഹ്മേരി. ഇങ്ങനെ മനസ്സിലാക്കുക അതിനു വേണ്ടിയിട്ടാണ്. എങ്ങനത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം. ഇത് ഭാഷകാരൻ ആവർത്തിക്കുന്നതാണ്, നിത്യശുദ്ധ ബുദ്ധമുക്തം. അത് ഈ പറയുന്ന ഭാഷകാരൻ വ്യാഖ്യാനിച്ച ഉപനിഷത്തുകളിലൊന്നും ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിത്യശുദ്ധ ബുദ്ധമുക്തം. പക്ഷെ അതിൻ്റെ എല്ലാം സാരം ഇതാണ്, അദ്വൈതത്തിൻ്റെ സാരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നിത്യമാണ്, ശുദ്ധമാണ്, ബുദ്ധമാണ്, മുക്തമാണ് എന്ന് പറഞ്ഞു വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അത് പ്രത്യേകാത്മഭൂതം, തൻ്റെ സ്വരൂപമാണത് എന്ന് പറയും. തൻ്റെ സ്വരൂപം തനിക്ക് വിഷയമാകത്തില്ല, അന്യമായതേ തനിക്ക് വിഷയമാകും. അതുകൊണ്ടാണ് പ്രത്യേകാത്മഭൂതം എന്ന് പറയുന്നത്. ആ വിഷയ അന്തപ്പാതി, വിഷയത്തിൽ അന്തർഭവിക്കുന്നതല്ല, വിഷയങ്ങളിൽ അന്തർഭവിക്കുന്നതല്ല, തന്നിൽ നിന്ന് അന്യമായിട്ടുള്ളതാണ് തനിക്ക് വിഷയമായിരിക്കുന്നത്. താൻ തനിക്ക് വിഷയമാകത്തില്ല, ആത്മാശ്രയദോഷം വരും. അതിന് വിഷയമായിട്ടല്ല ഗ്രഹിക്കുന്നത്, സ്വരൂപമായിട്ടാണ്. അണാവിഷയം തപ്പാതി, അതാണ് വാങ്മനസ്സാതീതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ അതിനെ അറിയാൻ പറ്റില്ലെന്നോ അത് ശൂന്യം ആണെന്നോ ഒന്നും അർത്ഥമില്ല. അറിയില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിൽ, അറിയാം എന്ന് പറയുന്നത് എൻ്റെ താല്പര്യം എന്ത്? ഇത് രണ്ടും മനസ്സിലാക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അറിയാമെന്ന് പറയുന്നതും അറിയില്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അറിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാകത്തില്ലേ, അതിന് വിരോധം ആവത്തില്ലേ? ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിക്കുന്നത് അറിയുന്നതാണ് എന്ന് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഏതോ വാചോ നിവർത്തന്റെ എന്ന് പറയുന്നത് മറ്റു വിഷയങ്ങളെപ്പോലെ ഇത് അറിയുന്നതല്ല, സ്വരൂപമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടും യോജിക്കും. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ പൂർണ്ണമായൊരു നിർവചനമാണ് ഭാഷകാരം ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാങ്മനസ്സതീതം, ആ വിഷയ അന്തപ്പാതി, പ്രത്യേകാത്മഭൂതം, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം. ഇതിൽ കൂടുതലി പരമാർത്ഥത്തെ, തത്വത്തെ പറയാൻ വേറെ വാക്കുകളില്ല, പരമാവധി പറഞ്ഞു വച്ചിരിക്കുകയാണ്. തസ്മാത് ബ്രഹ്മണോ രൂപപ്രപഞ്ചം പ്രതിഷേധതി പരിശിനഷ്ടി ബ്രഹ്മേത്യഭിഗന്തവ്യം. ഇതുവരെ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താണ്? ബ്രഹ്മത്തിൻ്റെ രൂപപ്രപഞ്ചം മൂർത്ത അമൂർത്ത ഭാവങ്ങളെല്ലാം നിഷേധിക്കും. പരിശിനഷ്ടി ബ്രഹ്മയെ, ബ്രഹ്മ ശേഷിക്കുന്നു, മൂർത്ത അമൂർത്ത ഭാവങ്ങളെല്ലാം നിഷേധിച്ചാൽ ശേഷിക്കുന്നു. ഇത്യഭ്യുപഗന്ധവ്യം, അതാണ് നിങ്ങൾ ഗ്രഹിക്കേണ്ടത്. തദ്ദേതുച്യതേ പ്രകൃത ഏതാവത്വം ഹി പ്രതിഷേധതി. ഈ പ്രകരണത്തിൽ ഉള്ള എന്തിനെയൊക്കെയാണോ എണ്ണിപ്പറഞ്ഞത് അതിനെ നിഷേധിക്കുന്നു. ഏതാവത്വം എന്ന് പറയുന്നു, ഏതാവ് ഇത്ര ഇത്രയൊക്കെ പറഞ്ഞു, അതിനെ നിഷേധിക്കുന്നു. മൂർത്ത അമൂർത്തങ്ങളെക്കുറിച്ച് പലതും അവിടെ വിശദീകരിച്ചു, അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചാണ്. അവിടെ മൂർത്തസാരം, അമൂർത്തസാരം, ഹിരണ്യഗർഭൻ, പുരുഷൻ, ആദിത്യമണ്ഡലം, അവിടുത്തെ പുരുഷൻ, ഇവിടെ ചക്ഷു മണ്ഡല ചക്ഷു ഗോളകം, അതിലെ പുരുഷൻ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു. അതാണ് ഏതാവത്വം, ഏതാവത്ത ഭാവം. എത്ര എത്രയൊക്കെ വിശദീകരിച്ചോ അത്, ഈ സന്ദർഭത്തിൽ വിശദീകരിച്ചതെല്ലാം ഈ പ്രതിഷേധത്തിൽ പ്രകൃതം ഏതാവത് യത്താ പരിച്ഛിന്നം, ഇത്രമാത്രം എന്ന് പറയാൻ കഴിയുന്നു. ബ്രഹ്മത്തെ അങ്ങനെ പറയാൻ കഴിയില്ല, ഇത്രം മാത്രം. ഓ ബ്രഹ്മം അത് ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കാൻ കഴിയത്തില്ല, കാരണം അതിനങ്ങനെ ഇയത്തമുണ്ട്. ഇത്രം മാത്രം എന്ന് അതിനെ പരിച്ഛിന്നമാക്കാൻ കഴിയത്തില്ല. പ്രകൃതം ഏതാവത് ഇയത്താ പരിച്ഛിന്നം, ഏതാവത്തിൻ്റെ അർത്ഥം പറയുന്നത് ഇയത്താ പരിച്ഛിന്നം, ഇത്ര ഇത്രയുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അളവ് തൂക്കങ്ങളൊക്കെ പറയുമ്പോഴാണ് ഇത് പറയുന്നത്. ഇത്രയുണ്ട്, ഇത്ര നീളം, ഇത്ര വീതി, ഇത്ര ഭാരം, അങ്ങനെ ഉണ്ടാവും. അവിടെയാണ് ഇയത്ത പറയുന്നത്. ഇയത്താ പരിച്ഛിന്നം ബ്രഹ്മമല്ല വിനയോ മൂർത്ത അമൂർത്ത ലക്ഷണം, അത് ഇയത്താ പരിച്ഛിന്നം. അതിനൊരാദിയുണ്ട്, ഒരവസാനമുണ്ട്. അന്ന് നമുക്ക് പറയാം ഇന്നതിന്നതൊക്കെയാണ്, പഞ്ചഭൂതങ്ങൾ ഇന്നതൊക്കെയാണ് എന്നും മറ്റും പറയാം. തദേവ തത് ഏഷ ശബ്ദ പ്രതിഷേധതി ആദേശം നേതി നേതി എന്ന് പറയുന്നിടത്ത് അമൂർത്ത അമൂർത്തങ്ങളെയാണ് നിഷേധിക്കുന്നത്. ഭക്ഷ്യകാരൻ ബ്രഹ്മം സത്താണോ, ഭാവാത്മകമാണോ, ശൂന്യാത്മകമല്ല, അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിക്കുന്നത്. തദ്ധി പ്രകൃതം പ്രപഞ്ചിതം ച പുരുഷനിഗ്രന്ഥി അധിദൈവതം അധ്യാത്മം ച തജ്ജനിതമേവച വാസനാലക്ഷണം അപരം രൂപം അമൂർത്തരസഭൂതം പുരുഷശബ്ദോദിത ലിംഗാത്മ വിപാശ്രയം മഹാരചനാദ്യുപമാഭിർ ദർശിതം. ഇതെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. പ്രകൃതം പ്രപഞ്ചം ഇവിടെ മുമ്പ് വിശദീകരിച്ച കാര്യം പുരുഷം ഗ്രന്ഥേ പൂർവ്വഭാഗത്തിൽ, അതായത് അധാത ആദേശവും നീതി നീതി എന്ന് പറയുന്നതിന് മുമ്പ് ആണ് പുരുഷം അധിദൈവതം അധ്യാത്മം ച തജ്ജനിതമേവച വാസനാലക്ഷണം അപരം രൂപം അമൂർത്തരസം, അതെല്ലാം മൂർത്തരസം അമൂർത്തരസം എല്ലാം പറഞ്ഞു. അമൂർത്തരസഭൂതം പുരുഷശബ്ദവും ഉചിതം ലിംഗാത്മ വ്യപാശ്രയ ലിംഗാത്മ മഹാരചനാധിപ മഞ്ഞളിൻ്റെയും മറ്റും ഉദാഹരണം പറഞ്ഞു ദർശിതം. അതെല്ലാം വിശദീകരിച്ചാണ് വീണ്ടും വിശദീകരിക്കേണ്ട കാര്യം. അമൂർത്തരസസ്യ പുരുഷസ്യ ചക്ഷുഗ്രാഹ്യ രൂപ യോഗ്യത്വ അനുപത്തി, അമൂർത്തരസമായിരിക്കുന്ന പുരുഷൻ ഒരിക്കലും ചക്ഷുഗ്രാഹ്യ യോഗ്യമല്ല. ഹിരണ്യഗർഭനെ കുറിച്ചും മറ്റും പറഞ്ഞു. തദ്ദേശ സപ്രപഞ്ചം ബ്രഹ്മണ രൂപം സന്നിഹിത ആലംബനേന ഇതികരണേന പ്രതിഷേധകം നഞ്ഞം പ്രതി ഉപനീയത്തെ ഇതിഗമ്യത്തെ. അതുകൊണ്ട് സപ്രപഞ്ചം പ്രപഞ്ചസഹിതമായ രൂപം എന്ന് പറഞ്ഞാൽ അവിടെ ഹിരണ്യഗർഭാവമായാലും ശരി ജീവഭാവമായാലും ശരി സന്നിഹിതാലംബനേന ഇതി കർണേന. അവിടെ ഇതി ഇതി എന്ന് പറഞ്ഞത് തൊട്ടു മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളെയാണ്. പ്രതിഷേധകം നഞ്ഞം പ്രത്യുപന്നീയതേ, പ്രതിഷേധകമായി നഞ്ഞ് അതിന് പ്രതിഷേധിക്കാൻ വേണ്ട എന്താണോ അതിനെയാണ് അവിടെ കൊണ്ടുവരുന്നത്. അത് ഈ പറഞ്ഞ മൂർത്ത അമൂർത്ത രൂപങ്ങളെയാണ് ഇതി ഗമ്യത്തെ. നഞ്ഞ പ്രതി ഉപനീയത്തെ പ്രതിഷേധകം, പ്രതിഷേധകമായി നഞ്ഞ് അതിനുവേണ്ടി കൊണ്ടുവരുന്നു മൂർത്താമൂർത്ത രൂപങ്ങൾ. ബ്രഹ്മത്വ രൂപ വിശേഷണത്വേന ഷഷ്ടിയാ നിർദ്ദിഷ്ടം പൂർവസ്മിൻ ഗ്രന്ഥേന സ്വപ്രധാനത്വേന ബ്രഹ്മണോ രൂപമെന്ന് പറഞ്ഞു ഷഷ്ടിയിലെ നിർദ്ദേശിച്ചു. അപ്പൊ അവിടെ പ്രധാനമായ നിർദ്ദേശിച്ച ബ്രഹ്മത്തെയല്ല രൂപത്തെയാണ്, അതിനെയാണ് നഞ്ഞ് നിഷേധിക്കുന്നത്. അല്ല ബ്രഹ്മത്തെ അല്ല, ബ്രഹ്മത്തെ ഷഷ്ടി പറഞ്ഞു, മറ്റത് സ്വരൂപേ എന്ന് പറയും. അപ്പൊ അതിനാണ് നിഷേധിക്കുന്നതെന്നർത്ഥം. കാരണം നഞ്ഞ് എപ്പോൾ രാജ്ഞ പുരുഷോ നാസ്തി എന്ന് പറഞ്ഞാൽ നഞ്ഞ് രാജാവിനോട് അന്വയിക്കത്തില്ല, പുരുഷനോടെ അന്വയിക്കത്തുള്ളൂ. അത് അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. മൂർത്താമൂർത്തേ നസ്തഹ എന്നാണ്. ബ്രഹ്മയുടെ അപ്രധാനമാണ്, അതിനെ നിഷേധിക്കാൻ കഴിയത്തില്ല ഭാഷാപരമായിട്ടും. ബ്രഹ്മത്വരൂപ വിശേഷണത്തിന് ഷഷ്ടിയാനിർദ്ദിഷ്ടം പുരസ്കൃതം പരമാവധി ആ വാക്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അവിടെ ഇതിൽ നിന്നൊരു രീതിയിലും ശൂന്യതയെ സമർത്ഥിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ശൂന്യതയെ സ്വീകരിച്ചാൽ വരുന്ന യുക്തിഭംഗങ്ങൾ അതിനെയും കാണിക്കുന്നു. രണ്ടും ഒന്ന് വാക്യത്തിൽ നിന്ന് ശൂന്യം എന്നർത്ഥം കിട്ടുന്നു. പിന്നെ അത് ഇത്രയും വിശദീകരിക്കുന്ന എന്തിനു? ഏതെങ്കിലും തരത്തിൽ ശൂന്യതയെ സ്വീകരിക്കാൻ പോയാൽ യുക്തിവിരോധം വരും. പ്രപഞ്ചത്തെ തദീയേ രൂപദ്വയേ രൂപവത സ്വരൂപ ജിജ്ഞാസായ ഇതം ഉപക്രാന്തം. മുമ്പ് മൂർത്താമൂർത്ത രൂപങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോ രൂപമുള്ളത് ഏതാണ്, ഏതിനാണ് ഈ രൂപം? അവിടെ പറഞ്ഞു ബ്രഹ്മണോ രൂപം. ശരിക്കും ജിജ്ഞാസ ബ്രഹ്മത്തെ കുറിച്ച് അറിയാനാണ്. രൂപത്തെ അറിയാമല്ലോ, പിന്നെ അതിനെ അറിയാൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. അപ്പോ രൂപവാൻ, ഏതിനാണ് ഈ രൂപങ്ങളുള്ളത്, അതാണ് അറിയാനുള്ള ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് പറഞ്ഞ അഥാത ആദേശോ നീതി നീതി. രൂപങ്ങളെല്ലാം നിഷേധിച്ച് രൂപവാൻ അതിനെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ്, മൂർത്താമൂർത്തങ്ങളെ നിഷേധിച്ച് ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടെന്നർത്ഥം. തത്ര കൽപ്പിത രൂപ പ്രത്യാഖ്യാനേന ബ്രഹ്മണ സ്വരൂപ ആവേദനം ഇതമിതി നിർണീയതേ. അവിടെ എന്താ ചെയ്യുന്നത്? ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. അത് ഇന്നതാണോ? എങ്ങനെ? കൽപ്പിതമായ രൂപങ്ങളെ നിഷേധിച്ചിട്ട് പ്രത്യാഖ്യാനേന, മൂർത്താമൂർത്തങ്ങളെ നിഷേധിച്ചിട്ട് ബ്രഹ്മണ സ്വരൂപാവേദനം, ബ്രഹ്മസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ഇപ്പൊ ഇവിടെയും ഭാഷകാരൻ പറയുന്നത് നേതി നേതി എന്ന് പറയുമ്പോൾ ശ്രോതാവിനെ ബ്രഹ്മസ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. ശ്രോതാവ് അത് ബോധിക്കുക എന്നുള്ളതാണ് മുഖ്യം. തദാസ്പദം ഹി ഇതം സമസ്തം കാര്യം നേതി നേതി ഇതി പ്രതിഷ്ഠിത്. തദാസ്പദം, ആ ബ്രഹ്മത്തെ ആശ്രയിച്ചിട്ടാണ് ഈ എല്ലാ കാര്യങ്ങളും. ആ കാര്യങ്ങളെയാണ് നേതി നേതി എന്ന് നിഷേധിച്ചത്. ഇത്തഞ്ച കാര്യസ്യ വാചാരംഭണ ശബ്ദാദിഭ്യോ അസത്വമിതി നേതി നേതി ഇതി പ്രതിഷേധം. എങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നു? കാരണം വാചാരംഭണം വികാരോ നാമധേയം അവിടെ പറഞ്ഞു, ഇതെല്ലാം അസത്താണ്. മൃത്തികേത്യവ സത്യം, ബ്രഹ്മമാണ് സത്യം. ആ ബാക്കിയെല്ലാം നിഷേധിക്കുന്നു. യുക്തഞ്ച കാര്യസ്യ വാചാരംഭണ ശബ്ദാദിഭ്യോ അസത്വം. വാചാരംഭണ ശബ്ദാദികളെ കൊണ്ട് അസത് ആണെന്ന് ബോധിപ്പിച്ചു കാര്യം. അതാണ് ഇവിടെയും നേരി നേരി എന്ന് നിഷേധിക്കുന്നത്. അത് ബ്രഹ്മണ സർവകൽപ്പനാമൂലത്വ, ശൂന്യമായിട്ട് ബ്രഹ്മത്തെ സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എല്ലാ കൽപ്പനകളുടെയും ആധാരം ബ്രഹ്മമാണ്. ബ്രഹ്മത്തിലാണ് ഈ കൽപ്പനകൾ നടക്കുന്നത്. സത്തിലാണ് കൽപ്പനകൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഭാവത്തിലാണ് കൽപ്പനകൾ നടക്കുന്നത്, ശൂന്യത്തിലല്ല. ശൂന്യത്തിലാണെങ്കിൽ പിന്നെ ശൂന്യത്തിൽ നിന്ന് ഭാവം ഒന്നും ഉണ്ടാകത്തില്ല. കേവലം ശൂന്യം മാത്രം. പിന്നെ കൽപ്പിക്കുന്നതാര്? കൽപ്പന എന്ത്? ഒന്നുമില്ലാതെ വരും. ബ്രഹ്മണ സർവകൽപ്പന മൂലത്വ എന്നുവച്ച അത്രയും ആശങ്ക കർത്തവ്യ. ഇവിടെ മറ്റൊരു സംശയം വരാം, എന്താണ്? കഥം ഈ ശാസ്ത്ര സ്വയമേ ബ്രഹ്മണോ രൂപദ്യം ദർശയിത്വ സ്വയമേ പുനഃപരിശീലി. ബ്രഹ്മത്തിന് രണ്ട് രൂപമുണ്ടെന്ന് പറയുക, പിന്നെ അതിനെ നിഷേധിക്കാൻ്റെ ആവശ്യം തോന്നി. ബ്രഹ്മത്തിലെ ഈ രൂപങ്ങളെല്ലാം അസത്യമാണെങ്കിൽ, വാസ്തവമല്ലെങ്കിൽ, കല്പിതമല്ലെങ്കിൽ, കല്പിതമാണെങ്കിൽ ബ്രഹ്മത്തിലെ ഈ രൂപങ്ങളെല്ലാം അസത്യമല്ല കല്പിതമല്ലെങ്കിൽ എന്നുവെച്ചാൽ അത് സത്യമാണെങ്കിൽ പിന്നെ എന്തിനാ അതിനെ നിഷേധിക്കുന്നു? അപ്പം അസത്യമായതുകൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നു. ഇങ്ങനെ പലതും കാണിച്ചിട്ട് അതിനെ നിഷേധിക്കുക, നേടി നേടി, അതിൻ്റെ ആവശ്യം എന്താണ്? അതില്ലാത്തതാണെങ്കിൽ നിഷേധിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ്. ഇങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല പറയാൻ പോകുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം വരും, ഇതൊക്കെ അസത്യമാണ്, എന്തിനു നിഷേധിക്കണം? അസത്യത്തെ നിഷേധിച്ചിട്ട് എന്ത് കിട്ടാനും? വരാൻ പോകുന്നു നിയമെന്ന് വെച്ചാൽ പറയാൻ പോകുന്നു. കഥം ഹി ശാസ്ത്രം സ്വയമേവ ബ്രഹ്മണോ രൂപദ്വയം ദർശയിത്വ സ്വയമേപ്പന പരിഷേധതി. രണ്ട് രൂപത്തെ കാണിക്കുന്നു, പിന്നെ അതിനെ നിഷേധിക്കുന്നു. അധിക പ്രസംഗമല്ലേ? പ്രക്ഷാളനാധിപങ്കസ്യ ദൂരാത സ്പർശനം വരും. പ്രപഞ്ചത്തെ കാണിച്ചു തരിക, പിന്നെ നിഷേധിക്കുക, അതിൻ്റെ ആവശ്യം തോന്നു. ഇതുവനേതും ശാസ്ത്രം പ്രതിപാദ്യത്വേന ബ്രഹ്മണോ രൂപദ്വയം നിർദ്ദിശതി പറയുന്നു. ബ്രഹ്മത്തിന് ഇങ്ങനെ പല രൂപങ്ങളുണ്ടെന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുകയല്ല, അതിൻ്റെ ആവശ്യം ശാസ്ത്രത്തിനില്ല. മൂർത്താമൂർത്ത രൂപങ്ങളുണ്ട് എന്ന് ഇതിനെ ബോധിപ്പിച്ചിട്ട് നിഷേധിക്കേണ്ട കാര്യം ശാസ്ത്രത്തിനില്ല. അത് മുഖ്യപ്രതിപാദ്യമല്ല എന്നർത്ഥം. ആണ് ശാസ്ത്രം പ്രതിപാദ്യത്വേന ബ്രഹ്മണോ രൂപദ്വയം ദർശി. പിന്നെയോ ലോകപ്രസിദ്ധം തു ഇതം രൂപദ്വയം ബ്രഹ്മണി കല്പിതം പരാമർശിക്കുക. ഒന്ന് പ്രതിപാദിക്കുക, മറ്റൊന്ന് പരാമർശിക്കുക. പ്രതിപാദിക്കുക എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിക്കുക, എന്താ ഈ പ്രപഞ്ചം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അത് മൂർത്ത അമൂർത്ത രൂപത്തിലാണ് പറയുന്നത്. ശാസ്ത്രം നമ്മളെ അത് പഠിപ്പിക്കുന്നില്ല, കാരണം അത് ലോകസിദ്ധമായ കാര്യമാണ്. ആകാശം അമൂർത്തമാണ്, പൃഥ്വി അമൂർത്തമാണെന്നുള്ള കാര്യം എന്തിനാ ഒരാളെ പഠിപ്പിക്കുന്നു? അതുകൊണ്ട് ശ്രുതിക്ക് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഒന്നും പഠിപ്പിക്കാനില്ല. പിന്നെ പ്രപഞ്ചത്തെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി പ്രപഞ്ചത്തെ പരാമർശിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്തിനു വേണ്ടി? നിഷേധിക്കാൻ വേണ്ടി. നിങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം അത് അസത്യമാണെന്ന് ബോധിപ്പിക്കുന്നു. അല്ല, ആദ്യം പ്രപഞ്ചം എന്താണെന്ന് നിങ്ങളെ ബോധിപ്പിക്കുക, പിന്നെ അതിനെ നിഷേധിക്കുക. അങ്ങനെ രണ്ടു പണിയില്ല. രണ്ടു പണിയുണ്ടെങ്കിൽ പറയാൻ എന്താണ്? പ്രക്ഷാളനാധിപങ്കസ്യ ദൂരാതസ്പർശനം വരം എന്ന് പറയും. അതുകൊണ്ട് ശ്രുതി പ്രപഞ്ചത്തെ ബോധിപ്പിക്കുന്നില്ല. ശ്രുതി നിങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്ന പ്രപഞ്ചത്തെ നിഷേധിക്കുന്നു, അത്രയുള്ളൂ. എന്താ ശ്രുതി ബോധിപ്പിക്കാത്ത? അങ്ങനെയൊന്നും സത്യത്തിലില്ലല്ലോ. ശ്രുതിയിൽ ആവശ്യമില്ല പ്രപഞ്ചത്തെ ബോധിപ്പിക്കാൻ. അജ്ഞാതമായ അർത്ഥത്തെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളും നമ്മളെ പ്രപഞ്ചത്തെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നെ ശ്രുതി എന്തിനാ ബോധിപ്പിക്കുന്നു? പിന്നെ എന്തിനാ ശ്രുതി പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നത്? മൂർത്താമൂർത്തം അത് കേവലം പരാമർശം, അനുവാദം. നിങ്ങൾ ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ പറയുന്നു. ഇതാണ് അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ നൂലാമാലകളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ശാസ്ത്രമാണ് വേദം എന്ന് അദ്വൈതി സ്വീകരിക്കത്തില്ല. അങ്ങനെ പറയുന്നവരുണ്ട്, ചില പറയുമല്ലോ ലോകത്തുള്ള എല്ലാ വിജ്ഞാനവും വേദത്തിനകത്തുണ്ട്. സർവവിജ്ഞാനം വേദത്തിനകത്ത് കിടക്കുകയാണ്. വെറുതെ പൊങ്ങച്ചൻ പറയുന്നു. ലോകത്തെ കുറിച്ച് ഒരുവന് പല വിജ്ഞാനങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ അവൻ സമ്പാദിച്ചതാണ്, അവൻ്റെ പരിശ്രമം കൊണ്ട് അവൻ സമ്പാദിച്ചതാണ്. കേവലം വേദം പഠിക്കുന്നവർക്ക് ആ വിജ്ഞാനമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഇതുവരെ കണ്ടിട്ടുമില്ല. വേദം പഠിച്ച് വേദം മാത്രം പഠിച്ച് സർവവിജ്ഞാനം ഉണ്ടായി. അപ്പോൾ അർത്ഥവാദമാണ്. വേദം പഠിച്ചെന്നാർക്കും സർവവിജ്ഞാനം ഉണ്ടാകത്തില്ല. അതുമാത്രമല്ല, വേദം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ വെറും മൂർഖനായി പോവുകയും ചെയ്യും. അങ്ങനെയുണ്ട്, യാതൊരു സംശയവും വേണ്ട. വെറും വേദം മാത്രം പഠിക്കുന്നവർ, കുറച്ച് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ ഇവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ അവൻ്റെ കാര്യം. വേദത്തെ പൊക്കി പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പറയുന്നതിലൊരു കാര്യമില്ല. ഭക്ഷ്യകാരനത് എന്ന് പറയും, എന്താണ് വേദം പ്രപഞ്ചത്തെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒന്നല്ല, നിങ്ങളറിഞ്ഞതിനെ പറയുന്നു. അതാണ് ആൾക്കാരും പറയുന്നത്, ആ തിയറി മറ്റേ തിയറി എല്ലാം വേദത്തിലുണ്ട്, നിങ്ങളറിഞ്ഞതിനെ വേദം പറയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് വേറെ എവിടെന്തെങ്കിലും അറിയണം എന്നിട്ട് പറയണം വേദം പറഞ്ഞിരിക്കുകയാണ്. അത് ആരോപിക്കുകയാണ് എല്ലാം. ഓരോന്നോരോ സ്ഥലത്ത് പോയി പഠിക്കുന്നു, പഠിച്ചിട്ട് എന്ന് പറയും ഇതൊക്കെ വേദത്തിലുണ്ട്. പിന്നെ വേദത്തിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങളുണ്ട്, കർമ്മങ്ങൾ, ഉപാസന, ആത്മജ്ഞാനം ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ വേദം പഠിക്കുന്നവര് പഠിച്ചവരെല്ലാം ഇതൊന്നും അറിയുന്നവരുമല്ല. വേദം പഠിച്ചവർ കർമ്മത്തെ മാത്രം അറിയുന്നവരുണ്ട്, അതേ പഠിക്കത്തുള്ളതാണ് ഭൂരിപക്ഷം. ചിലർ കുറച്ച് ഉപാസനകളൂടെ മനസ്സിലാക്കും. ഈ പറയുന്ന ജ്ഞാനം വേദം പഠിച്ചാലും കിട്ടത്തില്ല, അതുകൊണ്ടാണ് വേദം പഠിച്ച് മൂർഖന്മാരായി പോകുമെന്ന് പറയുന്നത്. അല്ല, അറിവുള്ളവരായി തീരണമെങ്കിൽ വേദത്തിൽ നിന്ന് ആ ജ്ഞാനത്തെ ഗ്രഹിക്കണം. അത് വേദം പഠിക്കുന്നവർ അത് ഗ്രഹിക്കുന്ന ഇല്ല എന്നുള്ളതിന് തെളിവാണ് ശങ്കരാചാര്യർക്ക് ഇത്രയും വലിയ ഭാഷ എഴുതേണ്ടി വന്നു. വേദം പഠിച്ചപ്പോൾ തന്നെ അതൊക്കെ ഗ്രഹിച്ചിരുന്നെങ്കിൽ ഇത് എഴുതേണ്ട ആവശ്യമല്ലോ, ഇത്രയും വിസ്തരിക്കേണ്ട ആവശ്യമല്ലോ. എത്രയോ പേജുകൾ എഴുതി കൂട്ടി എന്തിനു വേണ്ടിയിട്ടാണ്? വേദം പഠിക്കുന്നവനത് ഗ്രഹിക്കുന്നുണ്ട്. വേദാധ്യയനം എന്ന് പറയുന്നത് കേവലം ഭൂരിപക്ഷം പേർക്കും അത് കേവലം അക്ഷരഗ്രഹണമാണ്. ബ്ലാ ബ്ലാ ബ്ലാ ബ്ലാ എന്നിങ്ങനെ പറയുക, എന്താണെന്ന് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്? എന്നിട്ട് അത് എവിടെയെങ്കിലും കൊണ്ട് പ്രയോഗിക്കുക, ദക്ഷിണ വാങ്ങുക, ചതുർവേദി പഞ്ചവേദി എന്നെല്ലാം പറയും. ഇത് സാധാരണ എങ്ങനെയാണ്? പിന്നെ അതിൽ അപൂർവം പേര് വിചാരം ചെയ്യും. അങ്ങനെ വിചാരം ചെയ്യുന്നവർ തന്നെ കർമ്മങ്ങൾ വേണ്ടിയുള്ള വിചാരമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് പൂർവ്വ മീമാംസ. അപ്പോൾ വേദം ആൾക്കാർ ചൊല്ലാൻ തുടങ്ങി എത്രയോ കാലം ഇങ്ങനെയാണ് തുടർന്നു വന്നത്. എത്ര കാലം എന്ന് വെച്ചാൽ ശങ്കരാചാര്യരുടെ കാലം വരെ. തത്വനിർണയം എന്ന് പറയുന്ന ആരും മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശങ്കരാചാര്യർ പറയുന്നതല്ല, ഇതുപോലെ ആരും ചെയ്തിട്ടില്ല. ചില ആചാര്യന്മാരുടെ പേരെല്ലാം പറയുന്നുണ്ട് ബ്രഹ്മസൂത്രത്തിൽ തന്നെ, പക്ഷെ അതൊക്കെ വളരെ അപൂർവമായി മാത്രം. അപ്പൊ വേദം ഏത് കാലത്തുണ്ടായി? ശങ്കരാചാര്യർ ഏത് കാലത്തുണ്ടായി? ശങ്കരാചാര്യർ പറയുന്ന തത്വം വേദ താല്പര്യമാണെങ്കിൽ അത് വേദവിചാരത്തിലൂടെ എന്നുകൂടെ പറയണം. വേദവിചാരത്തിലൂടെ ശരിയായ രീതിയിൽ നിർണയിച്ചത് ഭാഷകാരനാണ്. അപ്പൊ അതുവരെ വേദം അധ്യയനം ചെയ്തവരല്ല, ഈ തത്വത്തെ വേണ്ടും വണ്ണം ഗ്രഹിച്ചിരുന്നില്ല. അല്പസ്വല്പമൊക്കെ ഗ്രഹിച്ചവരുണ്ട്. അതുകൊണ്ട് വേദത്തിൽ എല്ലാ അറിവും ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് വേദത്തിൽ ആരോപിക്കാം, അല്ലാതെ അതിപ്പോ എവിടെയും ഏതും ആരോപിക്കാം. അപ്പൊ മൂർത്തവും അമൂർത്തവുമായ ബ്രഹ്മസങ്കല്പമുണ്ട് എന്ന അറിവിനെ വേദത്തിൽ ആരോപിക്കുകയാണെന്നാണോ ഭാഷ്യകാരൻ പറയുന്നത്? മൂർത്തവും അമൂർത്തവും അത് പറയുന്നത് അത് കേവലം അനുവാദം മാത്രം. അതെല്ലാവർക്കും അറിയാം, ആകാശം അമൂർത്തമാണ്, പൃഥ്വി മൂർത്തമാണ്, ഇതെല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യം. പിന്നെ വേദത്തിൽ എന്തിനു പറഞ്ഞു? നിങ്ങൾ അറിഞ്ഞ കാര്യത്തെ അനുവാദം ചെയ്തു. പക്ഷെ അത് ബ്രഹ്മമാണെന്ന് ആൾക്കാർ അറിയുന്നില്ലോ, അതിനെ ബ്രഹ്മമായിട്ട് അറിയുന്നില്ലോ. അത് വേദം പിന്നെ അധികമായി പറയുന്നത് എന്താണോ ഇവിടെ അതിനെ നിഷേധിക്കുന്നു. നേതി നേതി എന്ന് പറയുന്ന നിഷേധമാണ് ശ്രുതി പറയുന്നത്. നിഷേധമെന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ അംഗീകരിക്കല്ല, നമ്മുടെ ഭൗതിക വിജ്ഞാനത്തെ അംഗീകരിച്ചവരല്ല, അതിനെ നിഷേധിക്കുകയാണ് ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ. പിന്നെ വേദത്തിൽ നിന്ന് ഭൗതിക വിജ്ഞാനമാണ് നേടുന്നു. അതിമൂർത്ത ബ്രഹ്മവും അമൂർത്ത ബ്രഹ്മവും എന്നുള്ള ഒരു ഇത് വേദത്തിൽ നിന്നല്ലേ കിട്ടുള്ളൂ. മൂർത്ത ബ്രഹ്മവും അമൂർത്ത ബ്രഹ്മവും, മൂർത്തം അമൂർത്തവും എന്ന് പറയുന്നത് എന്താണെന്ന് വ്യാഖ്യാനിച്ചത്. ആകാശവും വായു ഒഴികെയുള്ളതെല്ലാം മൂർത്തമാണ്, വായു ആകാശം അമൂർത്തമാണ് എന്ന് പറഞ്ഞു. അതിനും നിഷേധിക്കുന്നു. ലോകസിദ്ധമായ ലോകർക്കറിയാവുന്നുള്ള കാര്യമാണ് എന്ന് വിചാരിച്ചാൽ, ലോകത്ത് ലോകർക്കറിയാൻ പാടില്ലാത്ത കാര്യം വേദത്തിൽ പറയുന്നില്ലെന്നല്ല, അത് അപൂർവം പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ഉപാസനകൾ കർമ്മങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വേദത്തിൽ. വേദത്തിൽ നിന്നേ അറിയാൻ പറ്റും അനധികത അബാധിതമായ അർത്ഥം എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. വേദത്തിനെ അറിയുന്നുള്ളു. ഭാഷകാരൻ അതിനെക്കുറിച്ചല്ല പറയുന്നു. ഭാഷകാരൻ പറയുന്ന ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള വിജ്ഞാനം അത് ലോകർക്ക് മറ്റു വഴികളിൽ കൂടെ തന്നെ സിദ്ധമാണ്. അതിന് വേദത്തിൻ്റെ ആവശ്യമില്ല, വേദം അത് പറയുന്നുമില്ല. ലോകർക്ക് അറിയാവുന്നുള്ള അറിവിനെ അനുവാദം ചെയ്യുന്നു. അനധികതമായ അർത്ഥത്തെയാണ് വേദം പറയുന്നത്. അധികതമായ അർത്ഥത്തെയല്ല, അറിഞ്ഞതിനല്ല പറയുന്നത്, അറിയാത്തതിനാണ് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന യാഗങ്ങളും കർമ്മങ്ങളും മറ്റുമൊക്കെയാണ്. ഭാഷകാരനും അംഗീകരിക്കുന്നുണ്ട്. അതൊന്നും ലോകസിദ്ധമായ കാര്യമല്ലല്ലോ. ഇവിടെ യാഗം ചെയ്താൽ മരിച്ചു കഴിഞ്ഞ് സ്വർഗം കിട്ടുമെന്ന് ഇവിടെ എങ്ങനെ അറിയാം? അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ബ്രഹ്മത്തെ, അത് ലോകസിദ്ധമായ കാര്യമല്ല. പക്ഷെ ഇവിടുത്തെ ചോദ്യം അതല്ല. പ്രപഞ്ചം മൂർത്താമൂർത്തമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ നിഷേധിക്കുന്നു. അതിൻ്റെ ആവശ്യം തോന്നുന്നു എന്ന് ചോദിക്കുന്നു. നിഷേധത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ബ്രഹ്മം എന്നങ്ങ് പറഞ്ഞാൽ പോരെ, ലോകസിദ്ധമായ കാര്യം അതിനെ അനുവാദം ചെയ്യുന്നു, പരാമർശിച്ചിട്ട് നിഷേധിക്കുന്നു. ആ പുതിയ ഒരു തത്വത്തെ വെളിപ്പെടുത്തിയിട്ട് നിഷേധിക്കുകയല്ല. ലോകപ്രസിദ്ധം ദ്വൈതം രൂപം ദ്വയം ബ്രഹ്മണി കൽപ്പിതം. ലോകപ്രസിദ്ധമാണ് ഈ രണ്ട് രൂപങ്ങൾ, ഏത് മൂർത്താമൂർത്തം, അത് ബ്രഹ്മത്തിൽ കൽപ്പിതമാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പരാമർശത്തി കൽപ്പിതമൊന്നും ലോകത്തിന് അറിയില്ല, പക്ഷേ രൂപദ്വയം ലോകത്തിന് അറിയാം. പ്രതിഷേധ്യത്വം നിഷേധിക്കുന്നതിന് വേണ്ടി ശുദ്ധ ബ്രഹ്മ സ്വരൂപ പ്രതിപാദനായ ചെയ്തി, ഒന്ന് നിഷേധിക്കുക, മറ്റൊന്ന് ശുദ്ധ സ്വരൂപത്തെ ബോധിപ്പിക്കുക ബ്രഹ്മത്തിൻ്റെ. ഇത് നിരവധ്യം നിങ്ങൾ പറഞ്ഞ പ്രക്ഷാളനാധിപങ്കസ്യ ദൂരാത സ്പർശനം വരെ എന്ന് പറഞ്ഞ ദോഷമൊന്നും ഇവിടെ ഇല്ല. ഭാഷകാരന്റെ അഭിപ്രായത്തിൽ ബ്രഹ്മത്തിന്റെ പരമമായ ശ്രുതിയുടെ പരമമായ താല്പര്യം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ്, വേറൊന്നുമല്ല. അതാണ് താല്പര്യം. ശ്രീ ഗുരു